തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടുപാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടുപാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ നിൻവേദനയിൽ സഹനത്തിയിൽ വിങ്ങിവിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളിനീരു നൽകാ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ തിരുസഭയുടെ നാഥയാണമ്മ നിത്യം പരിശുദ്ധ മറിയമാമമ്മ ഇതാ ഇതാ നിന്റെ അമ്മ പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ പാപച്ചേറ്റിൽ നീ പിടയുമ്പോ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാ നിന്നെ എന്നും മാറോടു ചേർക്കാ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിലാശ്വാസമേകാ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടുപാടിയുറക്കാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ